ഇവിടെ ചർച്ച ചെയ്തത് വിജ്ഞാനോത്പത്തിയെ കുറിച്ച്, ഫലവ് നിശ്ചിത വിജ്ഞാന ഉത്പാദകസ്യ, അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. ശ്രുതി തത്വമസി തുടങ്ങിയ വാക്യങ്ങൾ ഫലവത്താൽ നിശ്ചിത വിജ്ഞാനത്തെ ജനിപ്പിക്കുന്നുവെന്നും, അത് ശ്രവിക്കുന്നവൻ്റെ ഉള്ളിൽ അവൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച് നിശ്ചിതമായ വിജ്ഞാനം, വിശേഷ വിജ്ഞാനം, സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധത്തെ അത് ജനിപ്പിക്കുന്നു. അതുകൊണ്ടത് പ്രമാണമാണ്. പ്രമാണത്തിൽ നിന്നേ പ്രമേയമുണ്ടാകുന്നു. ഇത് സാർവലൗകികമായ സിദ്ധാന്തമാണ്. പ്രമ യഥാർത്ഥമായ അനുഭവം. ആ അനുഭവം ഉണ്ടാകണമെങ്കിൽ ഒരു പ്രമാണം വേണം, അല്ലാതെ ഉണ്ടാകത്തില്ല. അതിന് ശബ്ദത്തെയും ഒരു പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നു. കാരണം ശബ്ദത്തിൽ നിന്നും യഥാർത്ഥമായ ബോധം ഉണ്ടാകുന്നു. ഇവിടെ വിശേഷിച്ച് ശബ്ദം ആ ശ്രോതാവിൻ്റെ സ്വരൂപത്തെ തന്നെ ബോധിപ്പിക്കും. ആ ശബ്ദത്തിൽ നിന്നും ആ ശ്രോതാവിന് തൻ്റെ സ്വരൂപത്തെക്കുറിച്ച് വ്യക്തമായ ബോധമുണ്ടാകുന്നു. ഒരു ശബ്ദം ഭ്രാന്തമായ അറിവുണ്ടാകും, സംശയം തുടങ്ങിയ കാര്യങ്ങൾ ശബ്ദത്തിൽ നിന്നുണ്ടാവാം. അത്തരം വിഷയങ്ങളെയാണ് ബോധിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ ശബ്ദം അതല്ല, പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ്. അപ്പോൾ പരമാർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ ആ ശബ്ദത്തിൽ നിന്ന് പ്രമാ അല്ലെങ്കിൽ യഥാർത്ഥമായ ജ്ഞാനമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് അതിനെ സ്വീകരിക്കാമെന്നാണ് ഇവിടെ പറയുന്നത്. ആത്മാവ് അപ്രമേയമാണെങ്കിലും, അപ്രമേയം എന്നതാണ് പരമാർത്ഥമെങ്കിലും, ആത്മാവിനെ ശ്രുതി ബോധിപ്പിക്കുമ്പോൾ അതിന് അപ്രമേയമെന്ന് ബോധിപ്പിച്ചാൽ മതി. അപ്രമേയമെന്ന് ബോധിക്കുന്നത് തന്നെയാണ് അതിനെക്കുറിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനം. അവിഷയം എന്ന് ബോധിപ്പിക്കുന്നത് തന്നെ യഥാർത്ഥമായില്ല. അതിനി സച്ചിദാനന്ദ രൂപമാണ് എന്ന് ബോധിപ്പിച്ചാലും അതിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ ജ്ഞാനമാണ്. എന്തുകൊണ്ടത് പരമാർത്ഥത്തെയാണ് ബോധിപ്പിക്കുന്നത്, അതിനാണ് പ്രാധാന്യം. തന്നെ സംബന്ധിച്ച് പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. എന്തുകൊണ്ട്? കാരണം ഓരോ ജീവനും ഓരോ ശ്രോതാവും എങ്ങനെയാണോ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച്, ഭൗതികമായ വിഷയങ്ങളെ സംബന്ധിച്ച് എപ്പോഴും ഭ്രമാത്മകമായ, സംശയാത്മകമായ, അല്ലെങ്കിൽ ഭാവനാത്മകമായ ഈ ജ്ഞാനത്തെ സ്വീകരിക്കുന്നത്. ലൗകികമായ കാര്യങ്ങളിൽ അങ്ങനെയാണല്ലോ, എപ്പോഴും നിശ്ചിതമായ ജ്ഞാനമാണ്. എപ്പോഴും ധരിക്കുന്നത് എപ്പോഴും ശരിയായ ജ്ഞാനമല്ല. ഒരു വിഷയത്തെ സംബന്ധിച്ച് ശരിയായ ജ്ഞാനം ഉണ്ടാകും, അടുത്ത നിമിഷം അതിനെ സംബന്ധിച്ച് സംശയാത്മകമായ ജ്ഞാനം വരും, ഭ്രമാത്മകമായ ജ്ഞാനം വരും. ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന ആ ജ്ഞാനത്തെ സംബന്ധിച്ച് എങ്ങനെയാണ്? സ്ഥിരമായി പരമാർത്ഥത്തിലുള്ള ഒരു ജ്ഞാനം ഉണ്ടാകുന്നില്ല. ജീവന്റെ സ്വാനുഭവമാണ് ആധ്യാത്മികമായി എന്ന് വെച്ചാൽ ആത്മാവിനെ സംബന്ധിച്ച്. ഇവിടെ ആത്മാവിനെ സംബന്ധിച്ച് വേണ്ടി വരുന്നത് എന്താണ് സാധ്യം, എന്താണ് സാധന. ആധ്യാത്മികമായ ജ്ഞാനത്തിൻ്റെ ഫലം, അതാണ് ഇവിടെ പറഞ്ഞ ഫലവത്. എന്താണ് ഇതിൻ്റെ ഫലം? ആ ജ്ഞാനത്തിൽ എന്താണ് ജ്ഞാനത്തിൻ്റെ സ്വരൂപം? എന്താണ് ജ്ഞാനത്തിൻ്റെ ഹേതു? ഇത്തരം കാര്യങ്ങളിൽ ആധ്യാത്മികമായി ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ തന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അവിടെ ഭ്രമമാണ്. ഭൗതികമായ വിഷയങ്ങളിലാണെങ്കിൽ കുറച്ച് യഥാർത്ഥമായ ജ്ഞാനവും വരും, പിന്നീട് കുറച്ച് ഭ്രമവും വരും. പുസ്തകത്തെ ചില പുസ്തകം എന്നറിയുന്നു, ചിലപ്പോൾ ഭ്രാന്തി കൊണ്ട് ഇതൊരു തുണി കഷ്ണമാണെന്ന് തോന്നും, പക്ഷെ അത് ഭാഗികമാണ്. ആധ്യാത്മികമായി അങ്ങനെ ആത്മാവിനെ സംബന്ധിച്ച് ആ ജീവന്റെ അനുഭവം എന്ന് പറയുന്നത് ഭ്രമാത്മകമാണ്, പൂർണ്ണമായും. ആരും തന്നെ പരമാർത്ഥത്തെ ബോധിക്കുന്നില്ല, ശ്രുതി ഉപദേശിക്കാതെ. ശ്രുതി ഉപദേശിക്കുന്നത് വരെ പലതാണ്. എന്താണ് ആത്മാവ്? എന്താണ് ആത്മാ സാക്ഷാത്കാരം? എന്താണ് ഇതിൻ്റെ എല്ലാ സ്വരൂപം? എന്താണ് ഇതിൻ്റെ എല്ലാ ഹേതു? ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. അവിടെ എന്താണ്? ഒന്നുകിൽ ഭ്രാന്തമായ ജ്ഞാനം, അല്ലെങ്കിൽ അപ്രാമാണികമായ ഭാവനകൾ, കൽപ്പനകൾ. ഇനി എന്തെങ്കിലും ബോധം തന്നെക്കുറിച്ചുണ്ടായാലും അവിടെ സംശയം, വിപര്യം തുടങ്ങിയ ഇവിടെ കൂടി വരുന്ന ബോധം. ആത്മാവിനെ സംബന്ധിച്ചുള്ള ജ്ഞാനത്തിലാണ് ഇത്, ഈ ഭാവനകളും കൽപ്പനകളും എല്ലാം. ഇപ്പോൾ സാധാരണ ഒരുവൻ്റെ ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉള്ളതാണ്, ഈ ഭാവനകളിലും കൽപ്പനകളിലും ഒക്കെ ആകും. പരമാർത്ഥത്തെ ബോധിക്കുന്നില്ല. ഗുരു, ശാസ്ത്രം തുടങ്ങിയ ഉപായങ്ങളെ സംബന്ധിച്ചും ഭ്രമമാണ്. അവിടെയും പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നില്ല. അത് ജീവൻ അതിനാണ് താല്പര്യം. അതാണ് ഒരാൾ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അതിലാണ് താല്പര്യം. അത് പരമാർത്ഥമല്ല ഉപയോഗിക്കുന്നതാണെന്ന് പറയും, പക്ഷെ അതിലാണ് താല്പര്യം. ആ ലോകത്തിലായിരിക്കും, അതിൻ്റെ ഭാവനയിലായിരിക്കും. അതുപോലെ ഇവിടെ ശ്രുതി പരമാർത്ഥത്തെ ബോധിക്കാത്തിടത്തോളം കാലം ആധ്യാത്മികമായ സാധ്യ സാധനങ്ങളിലെല്ലാം ഭ്രമമാണ്, ഭ്രാന്തിയാണ്. അവിടെ ശ്രുതി എന്ത് ചെയ്യുന്നു? പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അതിൻ്റെ സ്വരൂപം എന്നതാണ്? അതൊന്ന് മാത്രമേ ഉള്ളൂ പരമാർത്ഥം. ബാക്കി എന്തെല്ലാം താൻ ധരിച്ചിട്ടുണ്ടോ അതെല്ലാം ഭ്രമാത്മകമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു ഫലവത്. കർമാർത്ഥത്തിന് മാത്രമേ ഫലമുള്ളൂ. അപ്പോൾ എന്താണ് ജ്ഞാനത്തിൻ്റെ സ്വരൂപം? എന്താണ് സ്വസ്വരൂപം? എന്താണ് ഫലസ്വരൂപം? എന്താണ് ഇതിനെല്ലാമുള്ള ഉപായങ്ങൾ? അത് ശ്രുതി ബോധിപ്പിക്കുന്നുണ്ട്. ഫലവ നിശ്ചിത വിജ്ഞാനം, ഫലവത്തായ നിശ്ചിതമായ പരമാർത്ഥത്തിലുള്ള, അത് ബ്രഹ്മാത്മകമല്ല, അങ്ങനെയുള്ള വിജ്ഞാനം ഉണ്ടാകുന്നു. എവിടെ? ശ്രോതാവിൻ്റെ ഉള്ളിൽ, അന്ധകരണത്തിൽ. അതുകൊണ്ട് ഇതാണ് വഴി, ശ്രവണമാണ് വഴി. കിമിത്യപ്രാമണ്യം ചെയ്യാതെ ഇതെങ്ങനെ അപ്രമാണമാകും? ഇതൊന്നേ ഉള്ള ഉപായം, അന്തിമമായ ഉപായം, യഥാർത്ഥത്തിലുള്ള ഉപായം ശ്രവണമാണ്. സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ വേദത്തെ മുഴുവൻ നിങ്ങൾക്ക് തള്ളിക്കളയേണ്ടി വരും. തദപ്രാമണ്യച്ച ദർശപൂർണമാസാദി വാക്യേഷത്വ വിശ്രംഭ. നിങ്ങൾ എന്തിനു വേദം ശ്രവിക്കണം? ഇവിടെ തത്വമസി എന്ന് ബോധിപ്പിച്ചപ്പോൾ അത് തൻ്റെ സ്വരൂപത്തെക്കുറിച്ചാണ് ബോധിപ്പിക്കുന്നത്, അത് പരമാർത്ഥത്തെയാണ് ബോധിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ബാക്കി എല്ലാം അനർത്ഥമാണ്. വേദത്തെ നിങ്ങൾക്ക് എങ്ങനെ കർമ്മത്തെക്കുറിച്ച് പറയുന്ന ദർശപൂർണമാസവാക്യം, അതിൽ നിന്നുണ്ടാകുന്ന ആ അറിവിൽ നിങ്ങൾക്ക് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? അത് സ്വീകരിക്കുന്നത് കൊണ്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്ന തരത്തിൽ യാഗം ചെയ്യുന്നതും സ്വർഗത്തെ പ്രതീക്ഷിക്കുന്നതും എല്ലാം. അപ്പം അതിന് വിശ്വാസം ഉണ്ടായിട്ടില്ല. അതുപോലെ ഇവിടെ സ്വസ്വരൂപത്തെ കുറിച്ച് ബോധിപ്പിക്കുന്ന ഒരു വാക്യത്തെ നിങ്ങൾ പ്രാമാണികമായി എന്ന് വെച്ചാൽ ഇത് ശരിയായ അനുഭവത്തെയാണ് നൽകുന്നതെന്ന് നിങ്ങൾ സ്വീകരിക്കാതിരുന്നാൽ വേദത്തെ മുഴുവൻ തള്ളിക്കളയേണ്ടി വരും. നിങ്ങൾ വേദത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ശ്രുതിവാക്യത്തെ സ്വീകരിക്കേണ്ടി വരും. തത്വമസി അത് സത്യത്തെയാണ് ബോധിപ്പിക്കുന്നതെന്ന് അംഗീകരിക്കേണ്ടി വരുന്നു. ഇതാണ് നമ്മൾ ചർച്ച ചെയ്തത്. നനു ദർശപൂർണ മാസാദി വാക്യാനാം പുരുഷ പ്രവൃത്തി വിജ്ഞാന ഉത്പാദകത്വാ പ്രാമാണി പറയുന്നു. ദർശപൂർണമാസ വാക്യങ്ങൾ, അതായത് വേദത്തിലെ ആ കർമ്മകാണ്ഡത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു. കർമ്മത്തെക്കുറിച്ച് പറയുന്നതെല്ലാം നമ്മൾ സ്വീകരിക്കുന്നു എന്നാണ്. അത് തന്നെ ആധ്യാത്മികമായി പറയുമ്പോൾ ഈ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്ന കാര്യങ്ങളൊഴുകെ ബാക്കിയെല്ലാം നമ്മൾ സ്വീകരിക്കും. കർമ്മവും മറ്റുപാസനകളും മറ്റനുഷ്ഠാന പദ്ധതികളും എല്ലാം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇവിടെ ഒരു ഭാഗത്ത് മീമാംസകൻ, വേറൊരു ഭാഗത്ത് അദ്വൈതി. ഇത് ആധ്യാത്മികതയുടെ തന്നെ രണ്ട് ഭാഗങ്ങളാണ്. ഒരു ഭാഗത്ത് കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഉപാസനകൾ, നിരവധി കാര്യങ്ങൾ, ഒരുപാട് ചെയ്യാനുണ്ടാവും, ഒരുപാട് അനുഷ്ഠിക്കാനുണ്ട്. അതിൽ ആസ്ഥ ഉണ്ട്. മറിച്ച് ആധ്യാത്മികത്തിൻ്റെ തന്നെ മറ്റൊരു ആത്മാവിനെ നേരിട്ട് ബോധിപ്പിക്കുന്നു. ഇതാണ് പരമാർത്ഥം, സത്യത്തെ ബോധിപ്പിക്കുന്നു. അത് നാണില്ല. എന്നാൽ ഒരുവന്റെ മനസ്സ് മറ്റുള്ളതിലെല്ലാം മുഴുകിയിരിക്കാൻ തയ്യാറാണ്, പക്ഷെ ഇതിലേക്ക് ശ്രദ്ധ വരുന്നില്ല. എന്തുകൊണ്ടാണോ അതിനവർ പറയുന്നത്? അതെല്ലാം ചെയ്യുമ്പോൾ, കേൾക്കുമ്പോൾ അവിടെ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ട്? ഒരു മന്ത്രം ജപിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷയോടുകൂടി അത് ജപിക്കാം. എന്തെങ്കിലും സംഭവിക്കുന്ന ആളെ പ്രതീക്ഷയ്ക്ക് പകരം ഒരു കർമ്മത്തെ അനുഷ്ഠിക്കാൻ പറഞ്ഞാൽ അത് ചെയ്യാം. പലതിനും ദുഷ്ടമായ പ്രത്യക്ഷമായ ഫലങ്ങൾ തന്നെയുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാ കർമ്മങ്ങളും അവസാനിക്കുന്നു എന്ന് പറയുന്നു, എല്ലാ ഫലങ്ങളും അവസാനിക്കുന്നു എന്ന് പറയുന്നു, കേവല സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. അത് പരമാർത്ഥമാണെങ്കിലും ഈ ലൗകിക വാസനയുള്ള ആധ്യാത്മികതയുടെ ലൗകിക വാസന അതുള്ള ഒരു ജീവൻ അതൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല. പരമാർത്ഥത്തെ അവൻ നിഷേധിക്കും. അതുപോലെ എന്താണ്, ഉള്ളം കയ്യിൽ വെണ്ണ വെച്ചു കൊടുത്താൽ അവൻ ദൂരെ എറിഞ്ഞിട്ട് പുറം കൈ നക്കും. അത് വാസനയാണ്, ശീലമാണ്. അതവൻ സ്വീകരിക്കാൻ തയ്യാറാകത്തില്ല. പറയുന്നു ഫലമുള്ളതിന് ഞാൻ സ്വീകരിക്കുന്നു, അതെങ്കിലും എനിക്ക് ചെയ്യാൻ വേണം. സംസ്കാരം അതാണ്, അതവൻ്റെ വാസനയാണ്. അതുകൊണ്ട് ദർശപൂർണ മാസാദി വാക്യാന, ഈ വാക്യങ്ങളെല്ലാം പുരുഷപ്രവൃത്തി വിജ്ഞാന ഉത്പാദകത്വമാണ്. അവിടെ ജ്ഞാനം ഉണ്ടാകുന്നു, പക്ഷേ പുരുഷപ്രവൃത്തിക്കുള്ള കാര്യങ്ങൾ അവിടെ നമുക്ക് കർമ്മം വേണം, പ്രവൃത്തി വേണം. ഏതൊന്നിനെ മഹത്തായി ശ്രേഷ്ഠമായി കരുതുന്നു മനസ്സും വാക്കും പ്രവൃത്തിയെല്ലാം അവിടെ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് കർമ്മങ്ങളെ അനുഷ്ഠാനങ്ങളെ ആധ്യാത്മികമായാലും ശരി അനുശ്രേഷ്ഠമായി കണ്ടാൽ അവിടെ നിൽക്കും. വൈദികന്റെ സ്ഥിതി അത് തന്നെ, കർമ്മത്തെ ശ്രേഷ്ഠമായി കാണുന്നു, അതിനെക്കുറിച്ച് ബോധിപ്പിക്കുന്ന സ്വീകരിക്കാൻ തയ്യാറുമാണ്, അത് പ്രമാണമാണ്. പുരുഷപ്രവൃത്തി വിജ്ഞാന ഉത്പാദകത്വ പ്രാമാണ്യം, മറിച്ച് ഇത് പ്രമാണമാകത്തില്ല. ഇവിടെ എന്താ ചെയ്യാനുള്ളത്? കേട്ടാ മതി എന്ന് പറയുന്നു. ഇതാണോ ആധ്യാത്മികത എന്ന് ചോദിച്ചു. ഇതാണോ ആത്മനിഷ്ഠ? ആത്മവിജ്ഞാന വാക്യേഷു തന്നാസ്തി, ആത്മവിജ്ഞാന വാക്യങ്ങളിൽ ഒന്നുമില്ല. പറയുന്നു കേൾക്കുക, ഇതിനപ്പുറം ഒന്നുമില്ലെന്ന് പറയുന്നു. അത് പ്രമാണമാണ്, അവിടെ പ്രമേയം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അത് സ്വീകരിക്കാൻ തയ്യാറല്ല. തന്നാസ്തി എന്നാ, മറ്റു കാര്യങ്ങളെപ്പോലെ ഇവിടെ ഉപാധേയമായിട്ടൊന്നുമില്ല, സ്വീകാര്യമായിട്ടൊന്നും തന്നെ കാണുന്നില്ല ശ്രോതാവ്. അതുകൊണ്ട് ഇത് സ്വീകരിക്കാൻ കഴിയില്ല. മറ്റെന്തെങ്കിലും പറയുക, ഞാൻ ചെയ്യാൻ തയ്യാറാണ്. പറയുന്നു സത്യമേവം, നിങ്ങൾ പറഞ്ഞ സത്യം. ഇങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്ക് സത്യം പാഠം എന്നെല്ലാം പറഞ്ഞാൽ പൂർണ്ണ സത്യം എന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങൾ പറയുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നാൽ നിഷദോഷ, നിങ്ങൾ കരുതുന്ന ദോഷമൊന്നുമില്ല. ഇവിടെ എന്തെങ്കിലും ചെയ്തേ തീരൂ, ഇവിടെ എന്തെങ്കിലും അനുഷ്ഠിച്ചേ മതിയാവൂ. കേവലം ഇത് കേട്ടാ പോരാ. കാരണം പറയാറുണ്ടല്ലോ, ഇതുകൊണ്ട് എന്താ കാര്യം? നിങ്ങൾ കുറെ ശാസ്ത്ര ശ്രവിച്ചു, കുറെ അറിവുണ്ടായി, അതുകൊണ്ടൊക്കെ എന്താ പ്രയോജനം? ആധ്യാത്മികമായി എന്തെങ്കിലും നേടണമെങ്കിൽ വേറെ കാര്യങ്ങൾ പലതും ഉണ്ട്, അതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതല്ല എന്ന് പറയാറുണ്ടല്ലോ. അപ്പോ അതിനിവിടെ നിഷേധിക്കുകയാണ് നേഷദോഷ. നിങ്ങൾ പറയുന്നവരാണ് ദോഷമൊന്നുമില്ല. എന്തുകൊണ്ടാണ്? പ്രാമാണ്യകാരണ ഉപപത്തേഹേ. എന്താണത് പ്രാമാണ്യകാരണ ഉപപത്തി? പ്രാമാണ്യകാരണം ച യഥോക്തമേവ നാന്യൻ. എന്തുകൊണ്ട് ഇതിനെ പ്രമാണമായി സ്വീകരിക്കുന്നു ഈ വാക്യത്തെ? ആ വാക്യം പ്രമേയമുണ്ടാക്കുന്നു. അത് പറഞ്ഞു ഫലവത് വിജ്ഞാനം. ആ ഫലവത്തായ വിജ്ഞാനത്തെ അതുണ്ടാക്കുന്നത് കൊണ്ട് ആണ് അതിനെ പ്രമാണമായി സ്വീകരിക്കുന്നത്. ഇതിന് ഫലമുണ്ട്, നിഷ്ഫലമായ ഒരു കാര്യത്തെ അല്ല പറയുന്നു. ഏതൊരുവനാണോ ഇതിന് ശരിയായി ബോധിക്കുന്നത്, ശ്രുതി പറയുന്ന തത്വമസിയുടെ താല്പര്യത്തെ ബോധിക്കുന്നത്, അവന്റെ ഫലം എന്ന് പറയുന്നത് അവന്റെ മുക്തിയാണ്. അതിന് കാത്തിരുന്നു വരുന്ന സാധനമല്ല. രണ്ടു കാര്യങ്ങൾ പറഞ്ഞു മുമ്പ്, ഒരിടത്ത് പറഞ്ഞു എന്താണോ ശ്രവണ സമകാലമേവ വിജ്ഞാനം, അത് പറഞ്ഞു. അതൊന്ന് പറഞ്ഞു, ശ്രവണകാലത്തിൽ തന്നെ വിജ്ഞാനം ഉണ്ടാകുന്നു. പിന്നെ രണ്ട് കാലമില്ല, ഇന്ന് ശ്രവിക്കുക നാളെ വിജ്ഞാനം, അങ്ങനെയല്ല. കാരണം ശ്രവണത്തിൽ ബോധിപ്പിക്കുന്നത് ആണ് വിജ്ഞാനം. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞ എന്താണ്? വിജ്ഞാന സമകാലമേവ അജ്ഞാനം എന്ന് പറത്തി. വെളിച്ചം വരുന്ന കാലത്ത് തന്നെ ഇരുള പോകുന്നു, പിന്നെ വെളിച്ചം വന്നിട്ട് ഇരുള പോകാൻ കാലതാമസമില്ല. വെളിച്ചം ഇരുളിനെ പറഞ്ഞു വിടാൻ വേണ്ടി പ്രതീക്ഷിക്കാറില്ല. അത് രണ്ടും എന്ന് പറയുന്നു. ഇത് രണ്ടും എന്താണ് വ്യക്തമാക്കുന്നത്? ഈ ശ്രവണം തത്കാലത്ത് ഫലത്തെ കൊടുക്കുന്നു, അതിൽ നിന്ന് വിജ്ഞാനം ഉണ്ടായാൽ അത് അതിൽ നിന്ന് സ്വസ്വരൂപത്തെ ശരിയായി ബോധിച്ചാൽ ആ ബോധിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ അജ്ഞാനനാശം അല്ലെങ്കിൽ സംസാര നിവൃത്തി. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു എന്താ സംസാര നിവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സംഭവിക്കുന്നു. ഇതാണ് അദ്വൈതത്തിൻ്റെ നില. അതുകൊണ്ട് പ്രാമാണ്യകാരണം അങ്ങനെ ഫലവത്തായ ഒരു വിജ്ഞാനത്തിൽ അതെന്തെങ്കിലും ചെയ്യാൻ പറയുന്നുണ്ടോ പറയുന്നില്ലേ എന്നുള്ളതാണ്. വേദം പൂർണ്ണമായും പ്രാമാണികം തന്നെ. എന്തെങ്കിലും ചെയ്യാൻ അനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്ന വേദവും പ്രാമാണികം തന്നെ. കാരണം ഈ പറയുന്ന പരമാർത്ഥ ബോധത്തിന് ഒരു യോഗ്യതയില്ലെങ്കിൽ അവനെന്ത് ചെയ്യും? അവന് കർമ്മങ്ങളുണ്ട്. അപ്പം അതിനുവേണ്ടി ദർശപൂർണ്ണ മാസവാക്യങ്ങൾ അവിടെ ഉപയോഗിച്ചോളൂ. ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള ധർമ്മ ജിജ്ഞാസ ഉള്ളവനോടത്തല്ല, ഇവിടെ പറയുന്നത് ബ്രഹ്മ ജിജ്ഞാസ ഉള്ളവനോടാണ്. പരമാർത്ഥത്തെ അറിയണം അല്ലെങ്കിൽ ആധ്യാത്മികമായ ജിജ്ഞാസ. ആധ്യാത്മിക ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിനെ സംബന്ധിച്ചുള്ള ജിജ്ഞാസ, തന്നെ സംബന്ധിച്ചുള്ള ജിജ്ഞാസ. സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ ഒന്നുമല്ല, തന്നെക്കുറിച്ചുള്ള ജിജ്ഞാസ ഒരുവനിൽ ഉണർന്നു കഴിഞ്ഞാൽ അതൊരു ലക്ഷണമാണ്, ഒരടയാളമാണ്. എന്താണ് ഇനി ഉത്തരകാണ്ഡം പൂർവ്വകാണ്ഡമല്ല, ഉപനിഷത്താണ് ശ്രമിക്കേണ്ടത്. അവിടെ നിന്ന് താൻ ഏത് വിഷയത്തെക്കുറിച്ചാണോ ജിജ്ഞാസയുള്ളത്, അതുകൊണ്ടല്ലേ സാധന ചതുഷ്ടയ സമ്പത്തി. ആ ജിജ്ഞാസ ഒരു യോഗ്യതയായി കുറഞ്ഞിരിക്കുന്നു. ആ ജിജ്ഞാസയുള്ള വിഷയത്തെ ശ്രവിക്കുക. ജിജ്ഞാസയുള്ളവന് അത് മനസ്സിലാകും. അപ്പം അത് ഫലവത്തായ വിജ്ഞാനം അവനുണ്ടാക്കും. ഇതല്ലാതെ ഇത് പ്രമാണമാണോ അതോ അപ്രമാണമാണോ എന്ന് പറഞ്ഞാൽ ഈ വേദവാക്യങ്ങൾ കേട്ടതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു തർക്ക വിഷയം ഇവിടെ മറ്റൊന്നുമില്ല. അവൻ ജിജ്ഞാസുവാണ്, യോഗ്യനാണെങ്കിൽ അവനിത് ശ്രവിക്കും. ശ്രവിച്ചാൽ അവൻ പരമാർത്ഥത്തെ ബോധിക്കും. യഥാർത്ഥമായ അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശ്രുതിവാക്യം പ്രമാണം തന്നെയാണ്. അലങ്കാരശ്ചായം ഇത് സർവ പ്രവൃത്തി ബീജ നിരൂപത ഫല വിജ്ഞാന ഉത്പാദകത്വം ആത്മപ്രതിപാദക വാക്യാന പ്രാമാണ്യം കാരണം എന്ന് പറയുന്നു. ഈ ശ്രുതിയിൽ വരുന്ന, വിശേഷിച്ചും ഉപനിഷത്തുകളിൽ വരുന്ന നൂറുകണക്കിന് വാക്യം ഇതെല്ലാം ആത്മസ്വരൂപത്തെ ബോധിപ്പിക്കുക. ആത്മസ്വരൂപത്തെ ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനൊന്നും, പിന്നീട് എനിക്ക് അനുഷ്ഠിക്കാനൊന്നുമില്ല എന്നർത്ഥം. തനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അന്യന് വേണ്ടിയോ ഒന്നും ചെയ്യാൻ രണ്ടുമില്ല. തനിക്ക് വേണ്ടി ആത്മാർത്ഥമായി ഒന്നും ചെയ്യാനില്ല. എന്താണ് ആത്മാ? സ്വസ്വരൂപം കർമ്മ വിമുക്തമാണ്. പിന്നെ തനിക്ക് വേണ്ടി എങ്ങനെ ചെയ്യാൻ പറ്റും? അസാധ്യമല്ല. അന്യന് വേണ്ടി ചെയ്യാൻ പറ്റുമില്ല, അന്യനില്ല അവിടെ. അജ്ഞൻ, താൻ, അന്യൻ എന്നുള്ള ഭേദം കൊണ്ട് എന്താണ് ചിലപ്പോൾ സ്വാർത്ഥമായും തനിക്ക് വേണ്ടിയും ചിലപ്പോൾ അന്യന് വേണ്ടിയും പ്രവർത്തിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനമായ കാരണം എന്താണ്? തന്നെ കുറിച്ചുള്ള അജ്ഞതയാണ്, അന്യനെന്നുള്ള ബോധമാണ്, താൻ അന്യെന്നുള്ള ഭേദബോധമാണ്. അജ്ഞാനപ്രേരിതമായിട്ടാണ് ആ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സർവ പ്രവൃത്തി ബീജ നിരോധം, താൻ അന്യൻ എന്നുള്ള ഈ ഭേദത്തിന് സ്വാർത്ഥമായും പരാർത്ഥമായും കർമ്മം ചെയ്യുന്നതിനുള്ള ഹേതു, അതാണ് പ്രവൃത്തി ബീജം. പ്രവൃത്തി രണ്ട് തരത്തിലേ ഉള്ളൂ, ഒന്നിൽ സ്വാർത്ഥം അല്ലെങ്കിൽ പരാർത്ഥം. ഈ രണ്ട് പ്രവൃത്തിക്കും ബീജമായിരിക്കുന്ന എന്താണ്? സ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാനം. അത് നിരോധം, അതിനില്ലാതാക്കി എന്ത്? ഈ വേദാന്ത വാക്യശ്രവണം ആണ് സർവപ്രവൃത്തി ബീജ നിരോധം. അതാണിതിൻ്റെ ഫലം. തന്നെക്കുറിച്ചുള്ള ആ വിവേകം മാറുക, അതാണ് ഫലം. ജ്ഞാനത്തിൻ്റെ ഫലം, വെളിച്ചത്തിൻ്റെ ഫലം, ഇരുട്ടിനെ നശിപ്പിക്കുക, വസ്തുക്കളെ പ്രത്യക്ഷമാക്കുക. ഇവിടെ ജ്ഞാനത്തിൻ്റെ ഫലം സർവപ്രവൃത്തിക്കും ബീജമായിരിക്കുന്ന അജ്ഞാനത്തെ നശിപ്പിച്ച് സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കുക. വിജ്ഞാന ഉത്പാദകത്വ. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന എല്ലാ ആക്ഷേപങ്ങളും ഞങ്ങളതിനെ അലങ്കാരമായി സ്വീകരിക്കുന്നു. അത് ഞങ്ങൾക്ക് ദൂഷണമല്ല, ഭൂഷണമാണെന്നർത്ഥം. അപ്പം അദ്വൈതിയുടെ പേരിൽ എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞാലും ശരി, ഈ വിഷയത്തെ സംബന്ധിച്ച് കർമ്മം ചെയ്യുന്നില്ല, അയാൾ സാധനകൾ അനുഷ്ഠിക്കുന്നില്ല, അയാൾ ധ്യാനിക്കുന്നില്ല, അയാൾ ജപിക്കുന്നില്ല എന്ന് തുടങ്ങി ആധ്യാത്മികമായ അധിക്ഷേപങ്ങൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, അതെല്ലാം എന്താണ്? അലങ്കാരസ്ഥായം. ഞങ്ങൾ അതിനൊരു അലങ്കാരമായി സ്വീകരിക്കുന്നു. എന്തുകൊണ്ട്? ആത്മപ്രതിപാദക വാക്യാണ്. ആത്മപ്രതിപാദക വാക്യങ്ങൾ ഫലവത്തായ വിജ്ഞാനത്തെ ഉണ്ടാക്കുന്നു. ഇനിയൊരു ഫലത്തിന്റെ ആവശ്യമില്ല. ഒന്നിനു വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യം അവിടെ ശേഷിക്കുന്നില്ല. ഒരുവൻ സ്വയം തന്റെ ബോധം കൊണ്ട്, താൻ നേടിയ അറിവുകൊണ്ട് സ്വയം കൃതാർത്ഥത അനുഭവിക്കുകയാണെങ്കിൽ, കൃതകൃത്യത അനുഭവിക്കുകയാണെങ്കിൽ, പിന്നെ പരന്റെ ആരോപണങ്ങളിൽ എന്താ കഴമ്പുള്ളത്? അതിനെന്തിനു കണക്കാക്കുന്നു? അതിൽ അയാൾ ശ്രദ്ധിക്കുന്നില്ല. അക്കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കുന്നു, അക്കാര്യത്തിൽ ഉദാസീനനായിരിക്കുന്നു. അവിടെ അനുകൂലമായോ പ്രതികൂലമായോ, സ്തുതിച്ചാൽ സന്തോഷിക്കുകയും നിന്ദിച്ചാൽ ദുഃഖിക്കുകയും ചെയ്യുന്ന മനസ്സല്ല തത്വജ്ഞൻ. അതുകൊണ്ടെന്താണ്? നിന്ദാസ്തുതികളെല്ലാം അലങ്കാരമായി തന്നെ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് വാക്യ ശ്രവണത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം, അതാണ് പരമാർത്ഥം എന്നറിയുന്നവനെ സംബന്ധിച്ച് ഈ വാക്യങ്ങളൊന്നും അപ്രമാണമല്ല, പ്രമാണം തന്നെയാണ്. ഇനി മുമ്പ് ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് വന്ന ഒരു വിഷയത്തെ വീണ്ടും ഇവിടെ കൊണ്ടുവരുന്നു. തുടക്കത്തിൽ അങ്ങനെയായിരുന്നു, ആരംഭിക്കുന്ന സ്ഥലത്ത് ആത്മീയത്തെയോ ഉപാസീതേതി അപൂർവ വിധി പക്ഷേ പ്രാപ്തത്വ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ കഥമ ആത്മീയതി സ്വയം വിജ്ഞാനമയ ഇത്യവമാതി ആത്മപ്രതിപാദന പരാഭീശ്വരധിർ ആത്മവിഷയം വിജ്ഞാനം ഉത്പാദിതം. ഇത് ആത്മീയത്തെയോ ഉപാസീത, അവിടെ പറഞ്ഞ ആത്മനിഷ്ഠനായിരിക്കുക, ആത്മബോധത്തോടുകൂടിയിരിക്കുക. ഇത് ഒരു അപൂർവമായ ഒരു വിധിയല്ല, ഇത് പ്രാപ്തമാണ്. ആ വിഷയത്തെ ഇവിടെ വീണ്ടും പറയുകയാണ്. യഥോക്തം വിജ്ഞായ പ്രജ്ഞാം കുർവീത ഇത്യാദി വചനാനാം വാക്യാർത്ഥ വിജ്ഞാന വ്യതിരേകേണ ഉപാസനാർത്ഥത്വമിതി. വിജ്ഞായ പ്രജ്ഞാം കുർവീത തുടങ്ങിയ ഭാഗങ്ങൾ ഇത് ഉപാസനയല്ല എന്നാണ് ഇതുവരെ സമർത്ഥിച്ചത്. ശ്രവണത്തിൽ നിന്ന് ജ്ഞാനമുണ്ടാകും, അതുകൊണ്ട് അതിനുശേഷം പിന്നീട് ഉപാസിക്കേണ്ട ആവശ്യമില്ല, ആത്മാവിനെ പിന്നീട് ധ്യാനിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വിജ്ഞായ പ്രജ്ഞാം കുർവീത എന്ന് പറയുന്നത് ഏതെങ്കിലും ക്രിയയെ, കർമ്മത്തെ, അത് മാനസികമായ ക്രിയ ആയിരിച്ച് അതിനെ വിധിക്കുന്നതല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇനി ഇത് ഉപാസനയ്ക്ക് വേണ്ടിയാണെന്നും പറയാം. അത് പക്ഷെ എങ്ങനെയാണെന്ന് വിശദീകരിക്കും. വാക്യാർത്ഥ വിജ്ഞാനം വ്യതിരിക്കുകയാണ് ഉപാസനാർത്ഥത്വമിതി സത്യമേത. അങ്ങനെ പറഞ്ഞതിനും ചില കാര്യങ്ങളുണ്ട്. ഉപാസന എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാധാരണ പറയുന്നത് പോലെയുള്ള ധ്യാന സമ്പ്രദായങ്ങളോ മനന സമ്പ്രദായങ്ങളോ ഒന്നുമല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾ പറയുന്നതിൽ ശരിയാണ്, വിജ്ഞായപ്രജ്ഞാം കുർവീത എന്ന് പറയുന്നിടത്ത് അവിടെ ഒരു ഉപാസനമുണ്ട്. അതെന്താണെന്ന് വിശദീകരിക്കുന്നു. യദ്യപ്യേവം ശരീരാരംഭകസ്യ കർമ്മണോ നിയതഫലവത്വ സമ്യക്ജ്ഞാനപ്രാപ്തവുമപി സത്യമേത് കിന്തു ഇന്ന് അപൂർവവിദ്യ അർത്ഥത പക്ഷേ പ്രാപ്തസ്യ നിയമാർത്ഥത ഏവ. ഇതൊരു അപൂർവവിദ്യയല്ല. അതായത് അപൂർവവിധി എന്ന് പറയുമ്പോൾ എങ്ങനെ, ആദ്യം ബാക്കി ശ്രവിച്ചു അവിടെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല, പിന്നെ ധ്യാനിക്കുന്നു. കാരണം ശ്രുതി ബോധിപ്പിച്ചത് ആത്മാവിനെയാണ്, ആത്മാവിനെ ബോധിച്ചില്ല, ബോധിക്കാത്തത് കൊണ്ട് ധ്യാനിച്ചതിനെ യോഗികൾ പറയുന്ന പോലെ ചിത്തവൃത്തി നിരോധത്തിലൂടെ സമാധിയെ പ്രാപിച്ച് സമാധിയിൽ നിന്ന് ജ്ഞാനമുണ്ടായി, ആ ജ്ഞാനമാണ് സാക്ഷാത്കാരം. അങ്ങനെയല്ല, ആ രീതിയിലല്ല ഇവിടെ പറയുന്നത്. ജ്ഞാനം ഉണ്ടാകാത്തത് കൊണ്ട് ധ്യാനിച്ച് ഉപാസിച്ച് അല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടാക്കാന്നുള്ളതിനാണ് നേരത്തെ നിഷേധിച്ചത്. ഇവിടെ അങ്ങനെയല്ല, അപൂർവവിധി അർത്ഥത, ഇത് അപൂർവവിധിയല്ല. യാഗത്തെക്കുറിച്ച് ഒരു തരത്തിലും അറിയാൻ വഴിയില്ല, യാഗജന്യമായ അധിഷ്ഠത്തെക്കുറിച്ച് അറിയാനും വേറെ ഒരു വഴിയില്ല, അതിന്റെ ഫലമായ സ്വർഗത്തെക്കുറിച്ച് അറിയാനും വഴിയില്ല. അതുകൊണ്ട് വേദത്തെ ആശ്രയിക്കുന്നു, വേദത്തിൽ നിന്ന് അറിവുണ്ടാകുന്നു, അറിഞ്ഞിട്ട് യാഗം ചെയ്യുന്നു, അപൂർവത്തെ ഉണ്ടാക്കുന്നു, സ്വർഗത്തെ പ്രാപിക്കുന്നു. അവിടെയൊക്കെ അപൂർവമാണല്ലോ, അതുകൊണ്ട് അതന്നെ അപൂർവവിദ്യകളാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എന്താണ്, പക്ഷേപ്രാപ്തസ്യ നിയമാർത്ഥത. ഇവിടെ ഒരു നിയമം വയ്ക്കുന്നു. അറിയാത്തത് കൊണ്ട് ധ്യാനിച്ച് ജ്ഞാനത്തെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. മറിച്ച് എന്താ നിയമം എന്ന് പറയുന്നു, അത് പറയുന്നു, കഥം പുനരുപാസനസ്യ പക്ഷപ്രാപ്തി യാവത പരിശേഷ ആത്മവിജ്ഞാന സ്മൃതി സന്തതി നിത്യവേത്യഭീതം പറയുന്നു. ഇവിടെ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായാലും ഇതിന് ഉപാസന എന്ന് പറയുന്നു. ഉപാസന എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? ഒന്ന് ഉപാസന എന്ന് പറഞ്ഞാൽ ധ്യാനം, മറ്റൊന്ന് ഉപാസന എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞു ആത്മനിഷ്ഠ. ഇവിടെ ഇപ്പൊ ഇതിൽ ഏതിനെ അസ്വീകരിച്ചിരിക്കുന്നു? സ്വരൂപസ്ഥിതിയാണെന്ന് പറഞ്ഞു. ഇവിടെ എന്താണ് ഉപാസന എന്ന് പറയുന്നത്? മുമ്പ് പറഞ്ഞത് എന്താണ്? കദംബുനൊരുപാസനസ്യ പക്ഷപ്രാപ്തി. എന്ത് ഉപാസനയാണ് ഇവിടെ പ്രാപ്തമാകുന്നത്? പ്രജ്ഞാം കുർവീത എന്ന് പറഞ്ഞാൽ യവത പരിശേഷ്യ ആത്മവിജ്ഞാന സ്മൃതി സന്തതിർ നിത്യവീത്യഭീതം. നേരത്തെ എന്താ പറഞ്ഞത്? ശ്രുതിവാക്യം ശ്രവിക്കുന്നു, ശ്രവണത്തിൽ നിന്ന് ആത്മബോധമുണ്ടാകുന്നു, ആത്മവിജ്ഞാന സ്മൃതി രണ്ടു കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇത് നിത്യേവ, പിന്നീട് ആത്മബോധം നശിച്ച് വീണ്ടും അവൻ അജ്ഞാനിയാകുന്നില്ല. പിന്നീട് വീണ്ടും കൂടെ ഒരു ഉപാസനയെ കുറിച്ച് ഇപ്പോൾ വീണ്ടും പറയുന്നു, ഉപാസനയ്ക്ക് ഒരു സാധ്യതയുണ്ടെന്ന്. ശ്രവണത്തിൽ നിന്ന് ആത്മവിജ്ഞാന സ്മൃതി രണ്ടും ഉണ്ടായി, അത് നശിക്കുന്നുണ്ടെങ്കിൽ, അത് നിത്യമാണെങ്കിൽ പിന്നീട് എന്തിനു ഉപാസന? പറയുന്നു പാഠം, നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് അങ്ങനെ പറഞ്ഞത് ശരിയാണ്. പലപ്പോഴും അങ്ങനെയാണ്, ഒരു കാര്യത്തെ വ്യക്തമായും പൂർണ്ണമായും പറയുന്നു, പക്ഷെ അതിൽ ഇനിയും അപൂർണമായ അവ്യക്തമായ അംശങ്ങൾ കണ്ടേക്കെ. നമ്മൾക്കൊരു കാര്യം കേൾക്കുമ്പോൾ അത് പൂർണ്ണമാണെന്ന് തോന്നിയാലും ചിന്തിക്കുമ്പോൾ അപൂർണമായി തോന്നും. അത്തരം കാര്യങ്ങൾ കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമാണ്. നേരത്തെ പറഞ്ഞു അത് ഒരു സാമാന്യമായ നിയമം, അതിന് അപവാദങ്ങൾ വരെ. അതെന്താണ്? യദ്യപ്യവും ശരീരാരംഭകസ്യ കർമ്മണോ നിയതഫലത്വാദ് സമ്യക്ജ്ഞാന പ്രാപ്തോ അപി അവശ്യം ഭാവിനി പ്രവർത്തനം വാങ്മനക്കായാന. ഇതാരാ ഇതെന്നെ ശ്രവിക്കുന്നത്? തത്വമസി ശ്രവിക്കുന്നതായാലും ശരി, കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനായാലും ശരി, ഇതാരാ ഇതൊക്കെ ചെയ്യുന്ന ഒരു ജീവൻ, ശ്രോതാവായിരിക്കുന്ന ജീവൻ. ജീവൻ എന്ന് പറഞ്ഞാൽ ജന്മമെടുത്തവൻ, തസൃഷ്ടോ തദൈവ അനുപ്രാവിശ എന്ന് പറഞ്ഞതിനനുസരിച്ച് ഈ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്ന ജീവൻ, ജീവനാണ് ഇവിടെ അധികാരിയായി ശ്രോതാവായിരിക്കുന്നത്. ജീവൻ ശരീരത്തോടു കൂടിയവനാണ്. അന്നുമ്പ് പറഞ്ഞ സ്ഥൂലസൂക്ഷ്മ കാരണ ശരീരങ്ങൾ അതിനുണ്ടെന്ന് പറഞ്ഞു. ആ ശരീര താതാത്മ്യത്തോടു കൂടിയിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ശരീരാദി ഉപാധികളിലൂടെ ഉപലബ്ധമാകുന്നു, അവനാണ് ജീവൻ. ആ ജീവൻ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നു. പരമാർത്ഥം തുര്യൻ തന്നെ, അവൻ ശരീര സംബന്ധിയല്ല, അസംഗനാണ്, നിർഗുണനാണ്, അതെല്ലാം ഒന്നും. പക്ഷെ ഇവിടെ പറഞ്ഞല്ലോ ബീജം, ദോഷ ബീജം, അവിദ്യ, അതുകൊണ്ട് അവന് ശരീരത്താതാന്ന് വന്നു. അവൻ ശരീരത്തെ ഗ്രഹിച്ചു, ശരീരം കൊണ്ട് കർമ്മങ്ങൾ ചെയ്തു, കർമ്മങ്ങൾക്ക് ഫലമുണ്ടായി, സംസ്കാരമുണ്ടായി, അതനുസരിച്ച് വീണ്ടും ശരീരത്തെ ഗ്രഹിക്കുന്നു. അപ്പോൾ പ്രാരബ്ധം അതാണ് ഈ ശരീരത്തെ ഇങ്ങനെ നിലനിർത്തുന്നത്. ഈ ശരീരത്തെ ഗ്രഹിക്കാൻ കാരണമായ കർമ്മം, അതാണ് പ്രാരബ്ധം. അത് ഒരു തത്വജ്ഞൻ സ്വസ്വരൂപത്തെ ഗ്രഹിച്ചവൻ ആ കർമ്മത്തിന് കൊടുക്കുന്ന പേരാണ് പ്രാരബ്ധം. ആരംഭിച്ചു പോയി, ഒഴിവാക്കാൻ കഴിയുന്നില്ല. ആ കർമ്മത്തിന്റെ ഒരു ഗതിക്കനുസരിച്ച് അത് ഒഴിവായിക്കോളും. അതുവരെ അത് അംഗീകരിച്ചു മതിയാവും. തത്വജ്ഞാനം കൊണ്ട് നശിക്കേണ്ടതെന്തോ അതേ നശിക്കത്തുള്ളു. അതുകൊണ്ട് എന്താ നശിക്കുന്നത്? സർവകർമ്മങ്ങളും നശിക്കും. സർവകർമ്മങ്ങളും നശിച്ചാലും സർവ കർമ്മഫല രൂപമായിരിക്കുന്ന ഈ ശരീരം, ഈ ശരീര സംബന്ധമായ പ്രവൃത്തികൾ, ഇതിന്റെ പ്രതീതി അത് നശിക്കുന്നില്ല. അജ്ഞാനം പ്രതീതിയിലില്ല, അത് നശിച്ചു. അജ്ഞോഹം എന്നുള്ള അനുഭവമല്ല പിന്നെ. മറിച്ച് എന്റെ സ്വരൂപത്തെക്കുറിച്ച് എനിക്ക് യാതൊരു തരത്തിലുള്ള സംശയാദികളുമില്ല എന്നുള്ള ദൃഢ നിശ്ചയമാണ്. അതുകൊണ്ട് അത് നശിച്ചു. ഇരുള എന്ന സർപ്പത്തെ കണ്ട് ഭയന്നു, ഉടനെ അവിടെ വെളിച്ചം കൊണ്ടുവന്നു, ഭയം മാറി. സർപ്പമല്ല, കയറാണെന്ന് ബോധ്യപ്പെട്ടു, ഭയം മാറി. പക്ഷെ ഭയം മാറിയാലും ഭയത്തിന്റെ ഫലമായുണ്ടായ ശരീരത്തിന്റെ വിറയൽ തുടങ്ങിയ കാര്യങ്ങൾ വീണ്ടും കുറച്ച് സമയം ഇവിടെ നിൽക്കുന്നു. പിന്നെന്താ അതിന്? വെളിച്ചം വന്നില്ലേ? ആ കുട്ടിയെ സമാധാനിപ്പിക്കണം. വെളിച്ചം വന്നില്ലേ? ഇതുവരെ നീ കണ്ടു പിശാചല്ല, നീ എന്തിനാ ഭയക്കുന്നത് എന്ന് പറഞ്ഞാലും കുട്ടി വീണ്ടും നില വിളിച്ചുകൊണ്ടിരിക്കും. എത്ര ബോധ്യപ്പെടുത്തിയാലും അതൊരു ശക്തിവിശേഷമാണ്, മനസ്സിന്റെ ഒരു ശക്തിവിശേഷമാണ്. ഒരിക്കലും അത് ബാധിച്ചാൽ ആ ബാധയിൽ നിന്ന് സ്വയം മുക്തനായാലും, വെളിച്ചം വന്ന് ഇരുൾ മാറിയാലും, അതുണ്ടാക്കി തീർത്ത അനർത്ഥങ്ങൾ എളുപ്പം മാറുന്നില്ല. അതുപോലെ ജ്ഞാനം കൊണ്ട് നശിക്കേണ്ടതെന്തോ അത് നശിച്ചു. നശിച്ചാലും അതനുവർത്തിക്കുന്നു. അതിന് വേറൊന്നും പറയാനില്ല. എന്താണത്? ഈ പ്രകൃതിയുടെ നിയമം. ആ പ്രകൃതിയുടെ നിയമത്തിൽ തനിക്ക് കൈകടത്താൻ പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? അത് ആ നിയമത്തിൽ, അത് നിയന്താവിൻ്റെ കയ്യിലാണ്. ആ പ്രകൃതിയുടെ നിയമത്തെ നിയമനം ചെയ്യുന്നവരവരുണ്ട്. അതാണ് ഈശ്വരൻ. ആ ഈശ്വരന്റെ കയ്യിലാണ് ആ നിയമങ്ങളെല്ലാം. അതിൽ തനിക്ക് കൈകടത്താൻ കഴിയത്തില്ല, ജീവന് കഴിയത്തില്ല. അവന് പരമാവധി ചെയ്യാമെന്നുള്ളത് എന്താണ്? പരമാർത്ഥത്തെ എന്തെന്ന് ബോധിപ്പിക്കുക, ഈശ്വരനാകാൻ കഴിയത്തില്ല. സർവജ്ഞനും സർവശക്തനൊന്നും ആകാൻ അവൻ കഴിയത്തില്ല. അവന് ജഗത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊന്നും നിർവഹിക്കാൻ കഴിയത്തില്ല. ജ്ഞാനം അത് സാധ്യമാണ്, അത് ശ്രവണം കൊണ്ട് സാധ്യമാണ്. ബാക്കി ഈശ്വരീയമായ നിയമം അനുസരിച്ച്. എന്താ ഈശ്വരീയമായ നിയമം? ഇന്ന കർമ്മം, ഇന്ന കർമ്മത്തിന് ഇന്ന ഫലം, ഈ തരത്തിലുള്ള വ്യവസ്ഥ. ആ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ് ശരീരം ഉണ്ടായത്, ജന്മം ഉണ്ടായത്. ആ വ്യവസ്ഥയ്ക്ക് വിധേയമായി തന്നെ ഈ ശരീരത്തിലെ പ്രവൃത്തികൾ നടക്കും. അതിന് വിധേയമായി മാത്രമേ ഈ ശരീരത്തിന്റെ നാശം ഉണ്ടാകത്തുള്ളൂ. അതെങ്ങനെയായാലും ശരി, ഏത് തരത്തിൽ നശിച്ചാലും ശരി, അതിൻ്റെ സ്വാഭാവികമായ പരിണാമത്തിലൂടെയുള്ള നാശമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള നാശമോ എന്തായാലും ശരി, അത് അംഗീകരിച്ചേ പറ്റും. അതുകൊണ്ട് പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കുന്നു. തത്വജ്ഞാനിക്കും വെളിച്ചം കൊണ്ട് ഇരുള് നശിക്കുന്നു, ഭയകമ്പാദികൾ അനുവർത്തിക്കുന്നു. അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടം. യുക്തിഭംഗം വരത്തില്ല. എന്തുകൊണ്ട്? കാരണം നശിച്ചിട്ടും കാര്യം തുടരുന്നു. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു, സ്വപ്നമാണെന്ന് ബോധ്യമായി, അവിടെ വാസ്തവത്തിൽ പ്രേതം വന്നില്ല. പക്ഷെ ഉണർന്നു കഴിഞ്ഞാലും ശരീരം വിറയ്ക്കുന്നു, ശരീരത്തിൽ കമ്പനമുണ്ട്, ഭയത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നു, ഉള്ളു തന്നെ വീണ്ടും പിടയ്ക്കുന്നുണ്ട്. കുറച്ച് സമയത്തേക്ക് ഇന്ന് അതിൽ നിന്ന് മോചിതനാകാൻ, സ്വതന്ത്രനാകാൻ അല്പസമയമെടുത്തു എന്ന് പറയുന്നു. ഇതുപോലെ ഇതൊരു ചെറിയ കാര്യം, സ്വപ്നം ഏതോ ഒരു ക്ഷണാർത്ഥത്തിൽ സംഭവിച്ചതാണ്, കാലം നിർണയം ചെയ്യാൻ കഴിയാത്ത ഒരു കാലത്തെ സംഭവിച്ചതാണ്. എന്നിട്ടും അത് സംഭവിച്ച കാലത്തെ വെച്ച് നോക്കുമ്പോൾ അതിന് ഈ കാലവുമായിട്ടൊരു ബന്ധം കൂടിയില്ല. എന്നാലും ഈ കാലത്തിൽ, ഈ ജാഗ്രതയിൽ അത് വീണ്ടും ദീർഘകാലം തുടരുന്നു. സ്വപ്നജന്യമായ ഭയകമ്പാദികൾ അതുപോലെ ഇവിടെ അനാദിയായി കർമ്മം ഫലം, കർമ്മം ഫലം എന്നിങ്ങനെ ആ ജീവൻ എന്റെ സംസരണം ഇങ്ങനെ തുടർന്നു വന്നു. അവിടെ ഒരു ജന്മത്തിൽ അവന് ഈശ്വര അനുഗ്രഹം കൊണ്ട്, ഗുരു കൃപ കൊണ്ട് അവന് ഈ ബോധമുണ്ടായി, അവന്റെ അവിവേകം നശിച്ചു. അത് പ്രാരബ്ധം ഒഴിയുന്നതിനുള്ള കാരണമല്ല, അതുകൊണ്ട് അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. വേദാന്ത ശ്രവണത്തിൽ നിന്ന്, ശ്രുതിവാക്യ ശ്രവണത്തിൽ നിന്ന് ആത്മബോധമുണ്ടായി. ആത്മബോധം അല്ലെങ്കിൽ ജ്ഞാനോത്പത്തിക്ക് തടസ്സമായി വരുന്ന ദോഷങ്ങളുണ്ട്, പല ദോഷങ്ങളും. മനസ്സിന് ഏകാഗ്രതയില്ല, കഴിയില്ല, ബുദ്ധിമാന്ദ്യം വന്നു, കഴിയത്തില്ല, ശ്രവണ തുടങ്ങിയ അതിനുള്ള അവസരം ലഭിക്കുന്നില്ല. ദുഷ്ടവും അദുഷ്ടവുമായ അനേക വിഘ്നങ്ങളുണ്ട്, അനേക തടസ്സങ്ങളുണ്ട്. ഇതെല്ലാം മാറി വരണം. അവിടെയാണ് ഈശ്വരാരാധനയും ഈശ്വര അനുഗ്രഹവും ഗുരുസേവയും ഗുരുവിൻ്റെ അനുഗ്രഹമൊക്കെ അവിടെയാണ് വേണ്ടി വരുന്നത്. അതെല്ലാം മാറിക്കിട്ടി, എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നു, വാക്യശ്രവണത്തിൽ നിന്ന് ബോധമുണ്ടായി. ഈ വാക്യശ്രവണത്തിൽ നിന്നുള്ള ബോധത്തിൻ്റെ ഉത്പത്തിക്ക് തടസ്സമായിരിക്കുന്നതെല്ലാം മാറിക്കഴിഞ്ഞാൽ അവിടെ ബോധമുണ്ടാകും. ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന് കാരണം എന്താണ്? തടസ്സങ്ങളുണ്ട് എന്നാണ് അല്ലേ? ഒരു ക്ലാസ്സിൽ പോയി 10 കുട്ടികൾ കണക്കോ സയൻസോ പഠിക്കാനിരിക്കുന്നു, എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുന്നുമില്ല. ചെല് പറയുന്നു മനസ്സിലാകുന്നു, ചെല് പറയുന്നു നല്ലവണ്ണം മനസ്സിലാകുന്നു, ചെല് പറയുന്നു മനസ്സിലാകുന്നില്ല. എന്താ? ഓരോരുത്തരിലും ഇരിക്കുന്ന വിഘ്നങ്ങൾ ആ അറിവിനെ ബോധത്തിൽ ആവാഹിക്കുന്നതിനുള്ള തടസ്സങ്ങൾ വ്യത്യസ്തമാണ്. ആ തടസ്സങ്ങളുടെ ന്യൂനത അനുസരിച്ച് ബുദ്ധിക്ക് ശേഷി കൂടുന്നു, അതിനെ ഗ്രഹിക്കുന്നു. അത് ഭൗതികമായ വിഷയജ്ഞാനത്തിനും അങ്ങനെ, ആധ്യാത്മികമായ ജ്ഞാനത്തിനും അത്. ആ ജ്ഞാനോത്പത്തിക്കുള്ള തടസ്സങ്ങൾ മറിയാൻ ഉണ്ടാകും, ജ്ഞാനമുണ്ടാകും. പക്ഷെ എന്നാൽ ഒന്ന് ശേഷിക്കുന്ന പ്രാരബ്ധം. വീണ്ടും ജ്ഞാനം ഉത്പന്നമായാലും ആ ജ്ഞാനത്തെ കീഴ്പ്പെടുത്തുന്ന പ്രാരബ്ധ ദോഷങ്ങളുണ്ടെങ്കിൽ അവിടെ ആ വിവേകം കീഴ്പ്പെട്ടു പോകും, ജ്ഞാനമുണ്ടായാലും കീഴ്പ്പെടും. പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇവിടുത്തെ ഈരളിനെ മാറ്റുന്നതിന് ഒരു മെഴുകുതിരി വെളിച്ചം മതി. എന്തുകൊണ്ട്? ഇവിടുത്തെ ഈരള് വളരെ ചെറിയൊരു ഇരുളാണ്. ഈ വീടാണ് ഈരളിനെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഈ ഉപാധിയാണ്. ഉപാധി മാറ്റിയാലോ ഉപാധി മാറ്റിക്കഴിഞ്ഞാൽ ഇതിനോട് ഈ ചെറിയ ഈ അറിവിനെ ആ വലിയ അറിവ് കീഴ്പ്പെടുത്തിക്കളഞ്ഞു അഭിഭവിപ്പിക്കുക എന്ന് പറയുന്നത്. ഈ അറിവിന് അവിടെ യാതൊരു പ്രസക്തിയും, ആ പരമാർത്ഥ ബോധം, ഈ ബോധത്തിൽ ആ പരമാർത്ഥ ബോധത്തിലേക്ക് ഈ ഭവിക്കുന്നു. മെഴുകുതിരിയുടെ വെളിച്ചം ആ വലിയ വെളിച്ചത്തോടേക്ക് ഈ ഭവിക്കുന്നു. ഇതിനവിടെ പ്രസക്തിയില്ല. അത് എരിയുന്നു എരിയാതിരിക്കുന്നു അതിനൊന്നുമില്ല. അവിടെ എന്തായാലും ഇരുള് നശിച്ചു. ഇതുപോലെ എങ്ങനെയാണോ ആ സ്വരൂപജ്ഞാന പ്രകാശത്തിൽ ഈ പ്രകാശത്തിന് യാതൊരു പ്രസക്തിയില്ലാതെ വരുന്നത്, അത് സംഭവിക്കാം. അങ്ങനെ സംഭവിക്കണം. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഇവിടെ ഈ പ്രാരബ്ധ ദോഷങ്ങൾ ഈ പ്രകാശത്തിന് മറയാണ്, ഒരു മറയുണ്ടാവും. ഇതുപോലെ ഇവിടെ ഇരുളുണ്ട്, ആ ഇരുളിനെ മാറ്റുന്നതിന് വേണ്ടി ഇവിടെ ഒരു ചെറിയ മെഴുതിരി കൊളുത്തി മാറി ആരെങ്കിലും അതിനൊരു കുടം കൊണ്ട് മൂടി വെച്ചു കഴിഞ്ഞാലോ, വെളിച്ചമൂടെയുണ്ട് പക്ഷെ ഇരുളിനെ മാറ്റുന്നു. വെളിച്ചമുണ്ടായിട്ട് കഥയാണ്. അതാണ് വിഘ്നങ്ങൾ ഇതിനെ അഭിഭവിപ്പിക്കുന്നു എന്ന് പറയുന്നു, കീഴ്പ്പെടുത്തുന്നു എന്ന് പറയുന്നതാണ്. വാസ്തവത്തിലത് നാശമാണ്. വാസ്തവത്തിൽ നിന്ന് വെളിച്ചം പോയില്ല, വെളിച്ചമുണ്ട്. വെളിച്ചത്തിന് ഉണ്ടാകുന്ന മറവ് ഒരിക്കലും വെളിച്ചത്തിന്റെ ഉത്പത്തിക്ക് തടസ്സമല്ല. ഇവിടെ വിളക്ക് കൊളുത്താൻ നിവർത്തിയില്ല, ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാറ്റ്, അതതിന്റെ ഉത്പത്തിക്ക് തടസ്സമാണ്. ശരി, സ്വിച്ച് ഓഫ് ചെയ്തു, വെളിച്ചമുണ്ടായി, വിളക്ക് കൊളുത്താൻ കഴിഞ്ഞു, തടസ്സമല്ല. പക്ഷെ വീണ്ടും അതിനെ മറച്ചു കഴിഞ്ഞാൽ വെളിച്ചം ഇരിക്കുക, അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുക തന്നെ അതിനെ മറ്റൊന്ന് കീഴ്പ്പെടുത്തുന്നു ആ പ്രകാശത്തെ. അതുപോലെ കൃഷ്ണാങ്കളിൽ നിന്നെല്ലാം ഏതാണോ സ്വീകാര്യമായത് അത് മാത്രം എടുക്കുക, മൊത്തം എടുക്കരുത്, എന്നിട്ട് കുത്തർക്കങ്ങൾ ഉന്നയിക്കരുത്. നമ്മൾ ഒരാശയത്തെ മനസ്സിലാക്കുന്നത് ഏത് ഭാഗത്ത് നിന്നാണോ ആ ഭാഗത്ത് സ്വീകരിക്കുക. ഇവിടെ എന്ത് ചെയ്യുന്നു? അഭിഭവിപ്പിക്കുന്നു. ഇവിടെ പ്രാരബ്ധം കൊണ്ടുവരുന്ന ജ്ഞാനം, അതുപോലെയുള്ള ചിത്തവികാരങ്ങൾ, അത് ശക്തമാണെങ്കിൽ ഈ ബോധത്തെ കീഴ്പ്പെടുത്തിക്കളെ. ഉള്ളതും ഇല്ലാത്തതിന് സമമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ശരി ഇതാണ് തൻ്റെ പരമാർത്ഥമാണെന്ന് ബോധിച്ചു, അതൊരു സംശയവുമില്ല. എങ്ങനെയാണോ ശ്രുതി ഇതിനെ വിശദീകരിച്ചത് അത് തന്നെ ആ രീതി തന്നെ ബോധിച്ചു. തന്നിൽ അജ്ഞാനമില്ല, ജന്മം മരണാദികളില്ല, സുഖദുഃഖാദി സംസാരമില്ല, ഇക്കാര്യമെല്ലാം ബോധിച്ചു. പക്ഷേ അടുത്ത നിമിഷം സംസ്കാരമുണ്ട്, മനസ്സ് ബഹിർമുഖമാകുന്നു, അവിടെ പുതിയ അറിവുകൾ വരുന്നു, വ്യവഹാരത്തിലേക്ക് വരുന്നു മനസ്സ്. വ്യവഹാരത്തിലേക്ക് വന്നാൽ നീ പ്രകാശത്തെ മൂടിയതുപോലെയായി. അതാണ് ഇവിടെ വിസ്മൃതി എന്ന് പറയുന്നത്. സാറിന് ഒരു വിഷയത്തെ അറിയുക, അതിനെ മറക്കുക പോലെയല്ല. ജ്ഞാന സ്മൃതി സന്ധതി എന്ന് പറയുന്ന അവിടെയാണ്. അപ്പോൾ ആ വെളിച്ചമുള്ളിൽ പ്രകാശിക്കുന്നുണ്ട്. പക്ഷെ ആ മറവ് മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ആ മറവ് മാറ്റുന്നതിന് എങ്ങനെ ആ മറവ് മാറ്റും? ഏതൊരു വാക്യത്തെയാണോ താൻ ശ്രവിച്ചത്, ഏതൊരു വാക്യം ആണോ തന്നിൽ ഈ ബോധത്തെ ഉണ്ടായത് അതിനെ സ്മരിച്ചാൽ മതി. ആന്തരികമായ അനുഭവങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. പ്രത്യക്ഷം എന്ന് പറയുന്നത് അനുഭവം എപ്പോഴും ആന്തരികമാണ്. പക്ഷെ അത് ബാഹ്യമായ നിമിത്തങ്ങളിൽ നിന്നും വരാം, ആന്തരികമായ നിമിത്തത്തിൽ നിന്നും വരാം. ഉദാഹരണമായി മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു, മനസ്സിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, കണ്ണിന് കാഴ്ചയുണ്ട്, വെളിച്ചമുണ്ട്, എല്ലാം ഒത്തുവരുന്നു. പുസ്തകത്തെ നോക്കുന്നു, ഇത് പുസ്തകമാണെന്ന് അറിവുണ്ടാകുന്നു, ഇത് പ്രത്യക്ഷതയാണ്. ഇത് ഇതിൻ്റെ ഒരു വിശേഷത എന്താണ്? ഇതെല്ലാം ഉള്ള കാലത്തിൽ മാത്രമേ പ്രത്യക്ഷ ജ്ഞാനം നിലനിൽക്കൂ. ഇന്ദ്രിയം, ഇന്ദ്രിയവും വിഷയവുമായിട്ടുള്ള സംബന്ധം, മുമ്പിലെ വിഷയം, ഇന്ദ്രിയാർത്ഥ സന്നിഹർഷ സമകാലത്തിലെ പ്രത്യക്ഷം ഉണ്ടാവും. ശരി, ഞാൻ കണ്ണടച്ചിട്ട് ഇതിനൊന്ന് പ്രത്യക്ഷമാക്കാൻ ശ്രമിക്കട്ടെ, നടക്കത്തില്ല. എത്ര സമർത്ഥനായാലും ശരി, കണ്ണടച്ച് പ്രത്യക്ഷമാകാൻ പറ്റത്തില്ല. കണ്ണടച്ച് അറിവുണ്ടാകത്തില്ലേ പുസ്തകത്തിൻ്റെ? ഉണ്ടാകും. കണ്ണടച്ച് ചിന്തിച്ചാൽ ആ പുസ്തകം എങ്ങനെയാണോ ഞാൻ പൂർവ്വ നിമിഷത്തിൽ കണ്ടത് അതേപോലെയുള്ള പുസ്തകത്തിൻ്റെ അറിവുണ്ടാകുന്നു. അതിന് സ്മൃതി എന്ന് പറയും, സ്മരണം. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും വിഷയങ്ങളെ ഗ്രഹിക്കുന്നിടത്തെല്ലാം ഇതൊരു പൊതു സ്വഭാവം, ഒരു പൊതു നിയമമാണ്. ഇന്ദ്രിയ വിഷയ സാന്നിധ്യത്തിൽ മാത്രം പ്രത്യക്ഷം. ഈ പുസ്തകത്തിൻ്റെ മുമ്പിൽ നിന്ന് എടുത്തു മാറ്റിയാലും വിഷയ നിവൃത്തിക്ക് പിന്നെ ഇത് പ്രത്യക്ഷമാകത്തില്ല. ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകും, പക്ഷെ അത് പ്രത്യക്ഷമാണ്. അവിടെ ഉണ്ടാകുന്ന അറിവ് എങ്ങനെയായിരിക്കും? ഞാൻ പൂർവ്വ നിമിഷത്തിൽ പുസ്തകത്തെ കണ്ടു എന്നാണ്. കാലം മാറി എന്നേ പറയാൻ. ഞാനിതാ വർത്തമാനത്തിൽ പുസ്തകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് കണ്ണടച്ചിട്ട് പറയാൻ കഴിയും? പുസ്തകത്തിന്റെ പ്രത്യക്ഷമായ ഞാൻ ഉണ്ടാകുന്നു എന്ന് കണ്ണടച്ച് പറയാൻ കഴിയും. പക്ഷെ വീണ്ടും അറിവുണ്ടാകുന്നു, അതുകൊണ്ട് അതിന് സ്മൃതി എന്ന് പറയുന്നു. സ്മൃതിയുടെ സ്വഭാവം എന്താണത്? പൂർവ്വകാല പരാമർശിയാണ്. ഇപ്പോൾ സ്മരണം വരുന്നു, അത് പൂർവ്വകാലത്തെ പരാമർശിക്കും. എപ്പോൾ പ്രത്യക്ഷം വരുന്നു, അത് വർത്തമാനകാലത്തെ പരാമർശിക്കും. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ ഗ്രഹിക്കുന്നിടത്തെല്ലാം ഇതൊരു പൊതു നിയമമാണ്, നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചെന്നിരിക്കില്ല. ഇവിടെ പ്രത്യക്ഷത്തെ ഒന്നുകൂടി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ ഒരു വഴിയില്ല. പുസ്തകമില്ല, അല്ലെങ്കിൽ ഞാൻ കണ്ണടച്ചിരിക്കുന്നു, എനിക്ക് പ്രത്യക്ഷം ഉണ്ടാവണം പുസ്തകത്തിൽ, ആർക്കൊന്നും സാധ്യമല്ല. പരമാവധി സ്മൃതി അതിനപ്പുറം പോകത്തില്ല. എന്നാൽ ആന്തരികമായ വിഷയങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. എങ്ങനെയാണ് പ്രത്യക്ഷം അന്ധകരണത്തിൽ ഉണ്ടാകുന്നത്? ആന്തരികമായ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ളത് സുഖം ദുഃഖം ഭയം തുടങ്ങിയ കാര്യങ്ങളാണ്. അതിനെ ആന്തരിക പ്രത്യക്ഷം എന്ന് പറയും. എന്ന് വെച്ചാൽ അതിന് ഇന്ദ്രിയ അർത്ഥ സന്നിവേശത്തിന്റെ ആവശ്യമില്ല, അത് കൂടാതെ തന്നെ സംഭവിക്കുക. അത് ഒരു നിമിത്തമായി സംഭവിക്കാം. പാൽപായസം രസന ഇന്ദ്രിയത്തിലൂടെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ആ വിഷയത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ സുഖമുണ്ടാകുന്നു, സുഖം അവിടെ അനുഭവിക്കുന്നു. ഇഷ്ടവിയോഗം, മരണം നേരിട്ട് കാണുന്നു, ഒരാൾ മരിച്ചു കിടക്കുന്നു, ആ കാഴ്ച ഉള്ളിൽ ദുഃഖത്തെ ഉണ്ടാകുന്നു. ഇതല്ല സമകാലത്തിൽ തന്നെ ബാഹ്യമായി ഇന്ദ്രിയാർത്ഥ സന്നിവേശം ഉണ്ടാകുന്ന കാലത്തിൽ തന്നെ ഉള്ളിൽ സുഖദുഃഖാനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഇനി ഇതിനെ സ്മരിക്കാനും കഴിയും. അന്ന് ആ പാൽപായസം കഴിച്ചപ്പോൾ എന്ത് സുഖമായിരുന്നു, സ്മരണ പൂർവ്വകാല സ്മൃതി. നാം മരണത്തിൽ എൻ്റെ ഇന്നാരുടെ മരണത്തിൽ ഞാൻ എത്ര വേദനിച്ചു, ദുഃഖം സ്മരിക്കുന്നു. എന്നാൽ അനുഭവങ്ങൾ അസുഖമായാലും ദുഃഖമായാലും ഭയമായാലും അത് സംസ്കാരത്തിൽ ഉണ്ടാക്കുന്നു. ആ സംസ്കാരം നശിക്കാതെ കിടക്കുന്നു. സുഖസ്മൃതി, ദുഃഖസ്മൃതി, ഭയസ്മൃതി, ആന്തരികമായി ഉണ്ടായ അനുഭവങ്ങളുടെ സ്മൃതിക്കൊരു പ്രത്യേകതയുണ്ട്. അതിന് വീണ്ടും ആ സുഖ ദുഃഖ ഭയാദി അനുഭവങ്ങളെ ജനിപ്പിക്കാൻ കഴിയും. ആ സംഭവം ഓർക്കുമ്പോൾ എനിക്ക് ഇന്നും ഭയമാണ് എന്ന് പറയാറില്ലേ, അതോർത്താൽ എനിക്ക് ഇന്നും ദുഃഖമാണ്. അതുകൊണ്ടല്ലേ ചരമവാർഷികത്തിന്റെ എന്നിരുന്ന് കരയുന്നു. ഇവിടെ ഇന്നലത്തെ ദുഃഖമാണോ അല്ല ഇന്നത്തെ ദുഃഖമാണ്? അവിടെ എന്ത് ചെയ്തു? ദുഃഖത്തെ സ്മരിച്ചു. സ്മരിച്ചപ്പോ ആ ദുഃഖ സംസ്കാരം ഉള്ളിൽ പുതിയ ദുഃഖത്തെ ഉണ്ടാക്കുന്നു, എന്നിട്ട് ആ ദുഃഖത്തെ അനുഭവിക്കുന്നു. പ്രേതത്തെ കണ്ട് ഭയന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്, പക്ഷെ ഇപ്പോഴും പറയുന്നു, ഇപ്പോഴും ഞാൻ ആ സംഭവം ഓർത്തു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും, എന്നുവെച്ചാൽ ഉടൻ ഭയം വരും. ആന്തരികമായ അനുഭവങ്ങളുടെ സ്മൃതി സംസ്കാരജന്യമായ അനുഭവത്തെ ഉണ്ടാക്കുന്നു, അനുഭവങ്ങളുടെ പ്രത്യക്ഷമായിരിക്കുന്നു. ഇത് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ സംഭവിക്കും, പുറമേ നടക്കുന്ന കാര്യങ്ങളിൽ സംഭവിക്കില്ല എന്ന് പറഞ്ഞു. മനസ്സെന്ന് പറയുന്ന ഇന്ദ്രിയം അതിൻ്റെ ഒരു വിശേഷതയാണ്. സംസ്കാരവും സംസ്കാരത്തിൽ നിന്ന് വീണ്ടും സുഖദുഃഖാദി അനുഭവങ്ങളിൽ ഉണ്ടാകുന്നു, അത് സ്മൃതിയല്ല പ്രത്യക്ഷമാണ്. ആദ്യം ഓർക്കുന്നു, ഓർമ്മ ദുഃഖത്തെ ഉണ്ടാക്കും, അപ്പോൾ ദുഃഖത്തെ സ്വയം അനുഭവിക്കുന്നു. ദുഃഖത്തെ അനുഭവിച്ചതിനെ ഭയത്തെ അനുഭവിച്ചിട്ട് തന്നെ ശരീരം മറയ്ക്കുന്നു, മുമ്പുണ്ടായതുപോലെ സുഖത്തെ അനുഭവിച്ചുകൊണ്ട് തന്നെ അതിൻ്റേതായ ചേഷ്ടകൾ ഭാവഹാവാദികളെല്ലാം മുഖത്തിൽ ശരീരത്തിലെല്ലാം പ്രത്യക്ഷപ്പെടുന്നു. ആന്തരികമായ അനുഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മനസ്സിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് മുമ്പുണ്ടായ ഒരനുഭവത്തെ സ്മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും സമാനമായ അനുഭവം ഉണ്ടാകും, പ്രത്യക്ഷമായി ഉണ്ടാകും. ആന്തരികമായ കാര്യങ്ങളിലേ ഉണ്ടാകത്തുള്ളൂ. ഇവിടെ സ്വരൂപബോധം എന്ന് പറയുന്നത് എന്താണ്? ആന്തരികമാണ്. അതെങ്ങനെ ഉണ്ടായി? വാക്യത്തെ ശ്രവിച്ചു. വാക്യത്തെ ശ്രവിച്ചപ്പോഴാണ് ഉണ്ടായത്. പക്ഷെ വാക്യത്തെ ശ്രവിച്ച അനുഭവം ഉണ്ടായെങ്കിലും മുമ്പ് പറഞ്ഞ പ്രാരബ്ധം അവിടെ വന്നു, പ്രാരബ്ധ ഫലങ്ങൾ വന്നു, ക്ഷുത് വിശപ്പ് ദാഹം തുടങ്ങിയ കാര്യങ്ങൾ വന്നു. അത് വരുന്നു. ആ ബോധം ഉണ്ടായിരുന്നിട്ടും ആ ബോധത്തെ പ്രാരബ്ധ സംസ്കാരം കീഴ്പ്പെടുത്തും. അത് കീഴ്പ്പെടുത്താൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനേക്കാൾ പ്രബലമാണെങ്കിൽ അത് കീഴ്പ്പെടുത്തും, അല്ലെങ്കിൽ കീഴ്പ്പെടുത്തത്തില്ല. അങ്ങനെയാണ് പ്രാരബ്ധത്തിന് അത്രയും പ്രബലമല്ല. അങ്ങനെ പ്രബലമായി വരുമ്പോൾ വരാം തത്വജ്ഞാനിക്കും വിശപ്പും ദാഹവും ഒക്കെ അനുഭവപ്പെടുന്നില്ല. വിശപ്പും ദാഹവും അനുഭവപ്പെട്ട എന്താണ്? ഉടനെ ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്ത വരുന്നു, ശരീരത്തെക്കുറിച്ചുള്ള ചിന്ത വരുന്നു. തൽക്കാലത്തേക്ക് അതും മറക്കുന്നു. അല്ലെങ്കിൽ വ്യവഹാര ചിന്ത ഒന്നാണ്. നമ്മൾ തത്വത്തെ ശ്രവിക്കുന്നു, തത്വത്തെക്കുറിച്ചുള്ള ബോധമുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പം തന്നെ, എണീക്കുമ്പം തന്നെ മറ്റു വിചാരത്തോടുകൂടി എണീക്കുന്നു. മനസ്സിലേക്ക് വേറെ വിചാരങ്ങൾ കടന്നു. തൻ്റെ കർത്തവ്യത്തെക്കുറിച്ച്, താൻ ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ച്, ഏതിലാണോ താൻ തൻ്റെ സ്വരൂപത്തെ തന്നെ വിസ്മരിച്ച് താതാന്മ്യത്തോടുകൂടി കർത്തവ്യബോധത്തോടുകൂടി പ്രവർത്തിച്ചിരുന്നത്, ആ വിഷയങ്ങളെക്കുറിച്ചുള്ള സ്മരണകൾ വരുന്നു. അവൻ പ്രാരബ്ധം എന്ന് പറയുന്നു. അത് വരുമ്പോൾ അത് ഇതിനെ കീഴ്പ്പെടുത്തുന്നു, ഈ അറിവിനെ. നമ്മുടെ പരാതി അതാണ്. പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, പക്ഷേ മറന്നുപോകുന്നു. ഇവിടുത്തെ മറവി ഇതാണ്. മറ്റ് വ്യവഹാര ബോധം കൊണ്ട് ആത്മബോധം, വ്യവഹാര ബോധ ആത്മബോധത്തെ കീഴ്പ്പെടുത്തുന്നു. ഇതിനെന്താ? അതനുഭവം ആന്തരികമല്ല. ദുഃഖത്തെ സ്മരിച്ചപ്പോൾ ദുഃഖമുണ്ടായി, ദുഃഖത്തെ അനുഭവിക്കാൻ കഴിഞ്ഞു. സുഖത്തെ സ്മരിച്ചപ്പോൾ സുഖത്തെ അനുഭവിക്കാൻ കഴിഞ്ഞു. ഏതൊരു വാക്യശ്രവണത്തിൽ നിന്നാണോ ആ ബോധം ഉണ്ടായത്, അതിനെ വീണ്ടും സ്മരിച്ചാൽ അതാണ് സ്മൃതി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന എന്താണോ, വിജ്ഞാന സ്മൃതി സന്തതി എന്ന് പറയുന്നത്. അപ്പൊ ആ വാക്യത്തെ സ്മരിക്കുമ്പോൾ അവിടെ മുമ്പുണ്ടായ അനുഭവം ശക്തിയെ പ്രാപിക്കുന്നു. എന്താണോ അവനെ കീഴ്പ്പെടുത്തിയിരുന്നത് അതിനെ മാറ്റുന്നു. വീണ്ടും ആത്മബോധത്തിലേക്ക്, മുമ്പ് മറഞ്ഞിരുന്നത് നശിച്ചത്, മുമ്പ് കീഴ്പ്പെട്ടിരുന്നത് ആ മറവിനെ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും അവിടെ മെഴുകുതിരി പ്രകാശം. കാരണം അത് നശിച്ചിട്ടുണ്ട്. അതുപോലെ വീണ്ടും ആ വാക്യത്തെ സ്മരിക്കുമ്പോൾ അതാണ് പറയുന്നത്. പറയുന്നതൊക്കെ ശരിയാണ്, കേൾക്കുമ്പം മനസ്സിലാകുന്നുണ്ട്, മറക്കുന്നു. ശരി, മറന്നത് ശരിയാണ്. അതിനെ മറ്റ് സംസ്കാര ഫലമായ ആന്തരികമായ ജ്ഞാനങ്ങൾ വന്ന് കീഴ്പ്പെടുത്തി. പക്ഷെ വീണ്ടും കേട്ടാൽ വീണ്ടും ആ ബോധത്തിലേക്ക് വരുന്നു, വീണ്ടും അതേ ബോധം തന്നെ വരുന്നു. അപ്പോൾ വിജ്ഞാന സ്മൃതി സന്തതി ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ പ്രാരബ്ധമുള്ളതുവരെ, ഈ ശരീരം പതിക്കുന്നത് വരെ ഇതിൽ നിന്നൊരു മുക്തി ആഗ്രഹിക്കരുത്, അത് അബദ്ധമാണ്, അത് മണ്ടത്തരമാണ്. ശരീരപാദം വരെ ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും, പ്രാരബ്ധമുള്ളിടത്തോളം കാലം. പിന്നെ ഇതിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസമില്ല. അതിനെക്കുറിച്ച് വിദ്യാരണ്യ സ്വാമി പറയും, എന്താണ് പറയുന്നത്? അവിക്ഷേപേ സ്മൃതി പ്രാപ്ത വിക്ഷേപേത് ന സാത്വത പക്ഷിക്കാം സ്മൃതി സമ്പ്രാപ്തോ തസ്സന്താനോ നിയമ്യതേ. അവിക്ഷേപേ സ്മൃതി പ്രാപ്ത, സ്മൃതി എന്നുള്ള ശബ്ദം കൊണ്ട് തെറ്റിദ്ധരിക്കുന്നു. മനസ്സിന് വിക്ഷേപങ്ങളൊന്നുമില്ലെങ്കിൽ ആ സ്മൃതി പ്രാപ്തമാകുന്നു എന്ന് പറഞ്ഞാൽ ഏതൊരു ബോധമാണോ തന്നെ സംബന്ധിച്ച് ആ വാക്യ ശ്രവണത്തിൽ നിന്നുണ്ടായത് അത് തുടരുന്നതാണ്, തുടരുന്നുകൊണ്ടാണ് അതിന് സ്മൃതി എന്ന് പറയുന്നത്. അതെങ്ങനെ, ഞാൻ ഇന്നലെ സത്സംഗത്തിൽ ഇരുന്നപ്പോ ആത്മാവായിരുന്നു, ഇപ്പോ അല്ല, അങ്ങനെയല്ല, അങ്ങനെ അതിനെ ഒരു സ്മൃതിയാകും. എനിക്ക് എന്താണ് എന്റെ സ്വരൂപമെന്ന് വ്യക്തമായി ബോധിച്ചു, ഞാനത് തന്നെയാണ്, പരമാർത്ഥത്തിൽ അത് തന്നെയാണ്, ആ ബോധം നിലനിൽക്കുന്നു, വിക്ഷേപങ്ങളൊന്നും ഇല്ലെങ്കിൽ അതാണ് അവിക്ഷേപേ സ്മൃതി പ്രാപ്ത. വിക്ഷേപിയതൊരു സാത്ത, പക്ഷേ വിക്ഷേപം വന്നു കഴിഞ്ഞാൽ, വ്യവഹാരബോധം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ആന്തരികമോ ബാഹ്യവുമായോ, ആന്തരികമായും വരാം, മറ്റ് സുഖദുഃഖ സ്മൃതികൾ വരാം, മാനാപമാന ബോധങ്ങൾ വരാം, ഭയം തുടങ്ങിയ വിക്ഷേപങ്ങൾ വരാം, അല്ലെങ്കിൽ ബാഹ്യമായ പ്രപഞ്ചബോധം വരാം. ഇതെല്ലാം വരുമ്പോൾ എന്താണ് ആ ബോധമുണ്ടാവുന്നത്? സ്വ അനുഭവമാണ്, ഓരോരുത്തരുടെയും അനുഭവമാണ്. ഇത് സംഭവിക്കുന്നു. പക്ഷിക്കാം സ്മൃതി സംപ്രാപ്തോ തസ്സന്താനോ നിയമ്യതേ. ഇതിങ്ങനെ മാറി മാറി വരുമ്പോ അവിടെയാണ് നിയമവിധി എന്ന് പറഞ്ഞത്. അതാണ് ഒരു നിയമനം ചെയ്യുന്നു ശ്രുതി. വിജ്ഞായ, നീ അറിഞ്ഞു, പക്ഷെ പ്രജ്ഞാം കുറവീത, ആ ബോധത്തെ നീ നിലനിർത്തണം. അതിനാണ് മനന നിധ്യാസനങ്ങൾ. അതാണ് വാർത്തകാരൻ പറയും, അപരായത്ത ബോധോ ഹി നിധിധ്യാസനം ഉച്ചത്. പരാധീന ബോധമാണ് ഇപ്പോ. പരാധീന ബോധം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബോധം വരുന്നു, മറ്റു ബോധങ്ങൾ ഇതിനെ കീഴ്പ്പെടുത്തുന്നു, വീണ്ടും മനനം. മനനത്തിൽ വീണ്ടും ഇതാവർത്തിക്കുന്നു, പക്ഷെ മറ്റു ബോധങ്ങൾ കീഴ്പ്പെടുത്താതെ. പരായത്വം എന്ന് പറഞ്ഞാൽ മറ്റു ബോധങ്ങൾ വന്ന് കീഴ്പ്പെടുത്താതാണ് ഇതുവരെ വിശദീകരിച്ചത്. അത് കീഴ്പ്പെടുത്താതെ ഉള്ള ബോധം ആണ് നിധ്യാസനം. അതാണ് പ്രജ്ഞാം കുർവീത, അതിനാണ് ഇവിടെ ഉപാസനം എന്ന് പറയുന്നത്. അവിടെയും നമ്മൾ കരുതുന്ന തരത്തിലുള്ള ധ്യാനവും മറ്റുമല്ല, നമ്മൾ കരുതുന്ന തരത്തിലുള്ള സമാധിയൻ. പിന്നെ അതിൽ നിന്നുണ്ടാകേണ്ട ഒരു ജ്ഞാനമൊന്നുമല്ല പറയുന്നു. ഇത് അദ്വൈതം ബോധിപ്പിക്കുന്നത് കൃത്രിമമായിട്ടൊരു കാര്യം പറയുന്നു. കൃത്രിമമായി പറയുന്ന കാര്യങ്ങളാണ് ഉപാസന എന്ന് പറയുന്നത്. സമ്പദ് ഉപാസന തുടങ്ങിയ പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് പറയുന്നു. അതെല്ലാം കൃത്രിമമാണ്. പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നിടത്ത് എന്തിനാ കൃത്രിമത്വത്തിന്റെ ആവശ്യം? അദ്വൈതത്തിൽ യാതൊരു തരത്തിലുള്ള കൃത്രിമത്വം സ്വ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നു. അങ്ങനെ അല്ലാതെ ആരെങ്കിലും അദ്വൈതത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇത് അദ്വൈതമല്ല, ഇതെന്തോ നിഗൂഢശാസ്ത്രമാണ്. മുമ്പ് നമ്മളത് പറഞ്ഞിട്ടുണ്ട്, അദ്വൈതം ഒരിക്കലും നിഗൂഢശാസ്ത്രമാണ്. ഈ പറയുന്ന മിസ്റ്റിസിസം അങ്ങനെ ഒന്നും അദ്വൈതത്തിലില്ല. ഇത് അനുഭവാനുസാരിയാണ്. സ്വാനുഭവത്തെ വിശകലനം ചെയ്തുകൊണ്ട് പറയുന്ന ഒരു ശാസ്ത്രമാണ്. അതിനീ പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ സംഭവിക്കാം, അതുപോലെ തന്നെ സംഭവിക്കുന്നു. സർവരുടെ അനുഭവം അങ്ങനെയാണ്. പിന്നെന്തിന് മറ്റുള്ളതിൻ്റെ പുറകെ പോകണം? നിഗൂഢതകളുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല, അതിനവസാനം. നിഗൂഢത എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഒരിക്കലും അത് ബുദ്ധിക്ക് വെളിവുണ്ടാക്കുന്ന കാര്യങ്ങളല്ല. അത്രയും ക്ലിഷ്ടമായ ക്ലേശകരമായ കാര്യങ്ങളൊന്നും ഇവിടെ ഭാഷകാരൻ പറയുന്നു. അതുതന്നെ ഇവിടെ പറയുന്നു, സ്മൃതി സംപ്രാപ്തോ തസ്സന്താനോ നിയമ്യതേ. അതിനുവേണ്ടി വിജ്ഞായ പ്രജ്ഞാം കുറവിത എന്ന് പറഞ്ഞു. ആ ബോധത്തെ പ്രാരബ്ധവാനെ കീഴ്പ്പെടുത്തിക്കൊള്ളു. പക്ഷേ ആ വാക്യത്തെ സ്മരിച്ച പറയുമല്ലോ. ആ പറഞ്ഞ കാര്യങ്ങൾ ഓർത്താൽ വീണ്ടും ആ ബോധത്തിലേക്ക് തന്നെ തനിക്ക് വരാൻ, തന്റെ സ്വരൂപബോധത്തിലേക്ക്. ഉപസ്ഥിതം യഥാ ദുഃഖം തഥാ തസ്യൂപശാന്തയെ ആനന്ദാത്മകം അദ്വൈതം സ്മരേ ബ്രഹ്മ പുനഃപുനഃ. അപ്പോ ഉപസ്ഥിതം യഥാ ദുഃഖം, ദുഃഖമെല്ലാം വരുന്നു, ശരീരം ആഹാരത്തെ ആവശ്യപ്പെടും, വിശത്വം കിട്ടിയില്ലെങ്കിൽ ദുഃഖം വരും, മാനസികമായ ദുഃഖം വരാം. പിന്നൊരു ബോധം വന്നു, ആരെങ്കിലും അപമാനിച്ചു നിന്ദിച്ചു, അപ്പോൾ ഈ ബോധം നഷ്ടപ്പെട്ടു, മനസ്സ് വിക്ഷിപ്തമായി, ദുഃഖം വരും. അപ്പോൾ എങ്ങനെയാണോ ഒരു അജ്ഞനിൽ സുഖദുഃഖാദികൾ പ്രാപ്തമാകുന്നത് അതിന് സമാനമായി, അതുപോലെ എന്ന് പറയാൻ പറ്റും, അതിന് സമാനമായി ഇതെല്ലാം പ്രാപ്തമാകും. പശ്വാദിവിശ്വ വിശേഷ ബ്രഹ്മസൂത്ര തത്വജ്ഞാനിയെ കുറിച്ചാണ് പറഞ്ഞത്. വെറും മൃഗത്തെ പോലെ ഉള്ള ചേഷ്ടകൾ, അനുകൂല പ്രതികൂലങ്ങളിൽ വരുന്ന ചേഷ്ടകൾ, സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന ചേഷ്ടകൾ തത്വജ്ഞന്റെ അന്ധകരണത്തിന് സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? തസ്യുപശാന്തയെ, അയാൾക്കറിയാം ഇതിന്റെ ഉപശമനത്തിനുള്ള ഉപായം. സാധാരണ ഒരുവന് അതിന്റെ ഉപായങ്ങൾ മറ്റെന്തെങ്കിലുമാണെന്ന് പറഞ്ഞു അവനതിന് ശ്രമിക്കുന്നു, കണ്ടുപിടിക്കുന്നു, ചിലർ ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ ഈ ദുഃഖ ഉപശമനത്തിനുള്ള ഉപായങ്ങളാണെന്ന് ഭ്രമിക്കുന്നു. തത്വജ്ഞൻ അങ്ങനെയല്ല, എന്ത് ചെയ്യുന്നു? ആനന്ദാത്മകം അദ്വൈതം സ്മരേത് ബ്രഹ്മ പുനഃപുന. ആനന്ദാത്മകമായ അദ്വൈതമായ ആ ബ്രഹ്മത്തെ സ്മരിക്കുന്നു. ആ സ്മരണം എങ്ങനെയാണെന്നുള്ള ഞാൻ വിശദീകരിച്ചു. ലൗകികമായ വിഷയസ്മരണങ്ങളെ പോലെ ഉണ്ടാകും. ആ ബോധം ഏതൊരു ബോധമാണോ അത് സ്മൃതിയല്ല, ബോധം തന്നെയാണ്. പക്ഷെ അതിനെ വീണ്ടും തിരിച്ചെടുക്കേണ്ടി വരും. ആ ഉപദേശത്തെ സ്മരിച്ചുകൊണ്ട് സ്മരിക്കുമ്പോൾ വീണ്ടും അവിടെ ആ ബോധം പ്രത്യക്ഷപ്പെടുന്നു. നേരത്തെ പറഞ്ഞു, സുഖദുഃഖാദികളെ സ്മരിക്കുമ്പോൾ സുഖദുഃഖാദികളെ അനുഭവം വരുന്നതുപോലെ ആന്തരികമാണ് ഈ അനുഭവം. അതുകൊണ്ട് അനുഭവം വരുന്നു എന്നർത്ഥം. പക്ഷേ ഇതെല്ലാവർക്കും ഇതൊരുപോലെ ആയിരിക്കും. ആർക്ക് തത്വജ്ഞാനം ഉണ്ടായാലും അവരെല്ലാം തത്വജ്ഞാനം വിസ്മരിക്കുകയും വീണ്ടും സുഖദുഃഖങ്ങൾക്ക് കീഴ്പ്പെടുകയും വീണ്ടും തത്വജ്ഞാനത്തിലൂടെ അതിനെ നിലനിർത്തുകയും ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. സംശയം വരാം, ഇതിലെന്താ കൃതകൃത്യത? ഇത്രയും ഒരു ജ്ഞാനം നേടിയിട്ടും വീണ്ടും അത് നിഷ്പ്രയോജനമാകുന്നുണ്ടോ? വീണ്ടും സുഖദുഃഖാദികൾക്കെല്ലാം കീഴ്പ്പെട്ടു പോകുന്നുണ്ടല്ലോ. ഇതിനും നല്ലത് ഉറങ്ങുന്നതല്ല, എവിടെ ഒരു സുഖദുഃഖാനുഭവിക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് പരിശ്രമിച്ചാൽ ചിത്തവൃത്തി നിരോധം ചെയ്ത് സമാധി ലംഘിക്കുന്ന ഒന്നും അറിയില്ലല്ലോ. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആയാൽ എന്താ? ഈ പ്രാരബ്ധ ശരീരം നിൽക്കുന്നത് വരെ സമാധിയിരിക്കും. ഇനി ഒരാള് തത്വബോധമുണ്ടായി, തത്വബോധമുണ്ടായതിനു ശേഷം അയാൾക്ക് സമാധിയുടെ പരിചയമുണ്ട്, പരിശീലനമുണ്ട്, അനുഭവമുണ്ട്. അയാളെ തീരുമാനിക്കണം ഇനി ഇതിനൊന്നുമില്ല, സമാധി തന്നെ ഇരിക്കുന്നു, വിരോധമില്ല, അങ്ങനെ ഇരിക്കും. അതൊന്നും വിധേയമല്ല, ഇവിടെ അതാണ് ചർച്ച ചെയ്യുന്നത്. ഇത് വിധേയമാണോ അല്ല എന്ന് വെച്ചാൽ ഒരു തത്വജ്ഞാനി അങ്ങനെ ആയിരിക്കണം എന്നും നിശ്ചയിക്കാൻ കഴിയില്ല. അതിന്റെ സംസ്കാരം ഉണ്ടെങ്കിൽ അവരെ കുറിച്ച് പറയുന്നു ബ്രഹ്മവിദ്, ബ്രഹ്മവിദ് വരൻ, വരിയാൻ, വരിഷ്ഠൻ. അങ്ങനെ തന്നെ ശരീരത്തെ നശിപ്പിക്കും, ഇതിന്റെ പ്രപഞ്ച വ്യവഹാരത്തിലേക്ക് വരുന്നില്ല. അതിനുള്ള ശേഷി ഉണ്ടെങ്കിൽ, അതിനുള്ള അഭ്യാസം ഉണ്ടെങ്കിൽ, പക്ഷെ ആ തത്വജ്ഞാനത്തിന്റെ നിലയിൽ അതിന് ശ്രേഷ്ഠതയൊന്നുമില്ല. പ്രാരബ്ധത്തിന്റെ നിലയിൽ വേണമെങ്കിൽ അതിന് ശ്രേഷ്ഠമെന്ന് പറയും. അങ്ങനെ ഒരു അവസ്ഥ ഒരാൾക്ക് പ്രാപിക്കാൻ കഴിഞ്ഞല്ലോ. നിലയിൽ തത്വജ്ഞാനത്തിന്റെ നിലയിൽ എന്താണ്? അതടുത്ത് പറയുന്നു, ഇത്തേവം മൃദുചിത്താന മതം ഭക്ഷ്യകൃതസ്തഥ അംഗീകൃത്യ ഭരശ്ചക്രു അപൂർവവിധി വാരണേ അദ്യൈവ മൃദുരായാതു കൽപ്പാന്ത നിശ്ചയേനവ ഇത്യാദി ധീരചിത്താന നിത്യപ്രാപ്തിരിഹോച്യതേ യത് സാക്ഷാതിരി വാക്യോത്ഥ പ്രത്യഗ്യാഥാത്മ്യനേഹിന ജ്ഞാനേന തമസോ ദഹാ നിത്യപ്രാപ്തൈവ തത്സ്മൃതി ദേഹാത്മചിന്താമൂഢാന നിത്യപ്രാപ്ത യഥ തഥ വിദുഷാം ബ്രഹ്മചിന്താപി നാഥോ നയ്യമികോ വിധി.